ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 12. ഇഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത് കിം പുനഃ തത് പ്രയോജനം യത് സർവകർമ്മ പരിത്യാഗാത് സ്യാദിപ്പിച്ചതി. സർവകർമ്മ പരിത്യാഗാത്, സർവകർമ്മ പരിത്യാഗം കൊണ്ട് തത് പ്രയോജനം കിം, എന്താണ് അതിന്റെ പ്രയോജനം സർവകർമ്മ പരിത്യാഗത്തിന്റെ? ഇപ്പിച്ചതി അവിടെ പറയുന്നു. അപ്പൊ ഇവിടെ ഗീതാകാരൻ പറഞ്ഞു വരുന്ന ആ സന്യാസത്തിന്റെ, ത്യാഗത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ്. സാത്വികമായ ത്യാഗം എന്താണെന്ന് പറഞ്ഞു. നിയതമായ കർമ്മങ്ങൾ ഫലസംഗം കൂടാതെ ചെയ്യുക, ഫലാസക്തി സംഘം കൂടാതെ ചെയ്യുക, അതാണ് സന്യാസം. ആ സന്യാസത്തിന്റെ പ്രയോജനം എന്താണോ, അതിന്റെ മഹത്വം എന്താണെന്ന് പറയുന്നു. അതാണ് ശ്ലോകങ്ങളുടെ അർത്ഥം. ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നതും അങ്ങനെ ഒരു സന്യാസത്തെക്കുറിച്ചേ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയല്ല. സർവകർമ്മ പരിത്യാഗം, ഭാഷ്യകാരൻ പറയുന്നത് സർവകർമ്മ ത്യാഗത്തെ കുറിച്ചാണ്. എന്നുവെച്ചാൽ ശ്ലോകവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. രണ്ടും നമ്മൾ മനസ്സിലാക്കും. അനിഷ്ടം നരകതിരിയകാതി ലക്ഷണം. അനിഷ്ടമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? നരകതിരിയകാതി രൂപത്തിലാണ് അനിഷ്ടഫലം. അത് കർമ്മത്തിന്റെ ഫലമാണ്. അക്കാര്യത്തിലൊന്നും അഭിപ്രായവ്യത്യാസമുള്ള കാര്യങ്ങളല്ല. കാരണം കർമ്മത്തിന്റെ അനിഷ്ടഫലം എന്ന് പറയുന്നത് നരകാദിയാണ്. രാമാനുജാചാര്യരും എല്ലാവരും ആ രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇഷ്ടം ദേവാദി ലക്ഷണം, ഇഷ്ടഫലം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗാദികളും മറ്റും ചെയ്ത് ദേവാദികളെയും മറ്റും പ്രാപിക്കുക. അക്കാര്യത്തിന് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള സ്വർഗാദി ദേവാദി എന്ന് പറയുന്നത്. മിശ്രം ഇഷ്ടാനിഷ്ട സംയുക്തം മനുഷ്യലക്ഷണം. മിശ്രഫലം, അനിഷ്ടഫലം, ഇഷ്ടഫലം, മിശ്രഫലം. മിശ്രം എന്ന് പറഞ്ഞാലോ ഇഷ്ടാനിഷ്ട സംയുക്തം. ഇഷ്ടവും അനിഷ്ടവും രണ്ടുമുള്ളത്, സുഖദുഃഖങ്ങൾ രണ്ടുമുള്ളത് മനുഷ്യ ലക്ഷണം, മനുഷ്യരൂപത്തിൽ വരുന്ന ജന്മം. കർമ്മത്തിന്റെ ഫലമാണ് ജന്മം. ആ ജന്മം മൂന്ന് തരത്തിലാകാം. നരകം തിരികൾ തുടങ്ങിയ മൃഗങ്ങളുടെയും മറ്റും ജന്മം അത് അനിഷ്ടമാണ്. ദേവാദികൾ ആയിട്ട് ജനിക്കുക ഇഷ്ടമാണ്. ഇഷ്ടാനിഷ്ട മിശ്രമായി വരുന്നതാണ് മനുഷ്യരൂപത്തിൽ വരിക. ഇതെല്ലാം ആചാര്യന്മാരും ഒരുപോലെ തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ത്രിവിധം ജൈവം, ത്രിവിധം ത്രിപ്രകാരം കർമ്മണോ ധർമാധർമ്മ ലക്ഷണസ്യ ഫലം. അങ്ങനെ മൂന്ന് തരത്തിലാണ് ധർമാധർമ്മ രൂപത്തിലുള്ള കർമ്മത്തിന്റെ ഫലം. കർമ്മം ധർമാധർമ്മ രൂപത്തിലാണ്. അത് പുണ്യപാപങ്ങളാകുന്ന ഫലത്തെ ഉണ്ടാകുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഈ മൂന്ന് തരത്തിലുള്ള ഫലമുണ്ടാകും. ബാഹ്യ അനേക കാരക വ്യാപാര നിഷ്പന്നം സത് അവിദ്യാകൃതം ഇന്ദ്രജാലമായോപമം മഹാമോഹകരം പ്രത്യേകാത്മോപസർപ്പീവ ഭൽഗുതയാ ലയദർശനം ഗച്ഛതീതി ഫലമിതി. ഫലം നിർവചനം, ഫലത്തിനവിടെ നിർവചിക്കുകയാണ് ഇവിടെ ഭാഷ്യകാരൻ. എന്താണ് ഫലം എന്ന് പറയുന്നതിന് പറയുന്നു. അതിനൊരു പ്രധാനപ്പെട്ട ഒരു അദ്വൈതപരമായി വളരെ പ്രാധാന്യം ഉള്ള ഒരു നിർവചനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഫലത്തിന് ബാഹ്യ അനേക കാരക വ്യാപാര നിഷ്പന്നം, ബാഹ്യങ്ങളായിരിക്കുന്ന അനേക കാരകങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിഷ്പന്നമായതാണ്. ഒരു കർമ്മം ചെയ്യണമെങ്കിൽ അനേക കാരകങ്ങൾ, ആ കർമ്മത്തിന് ഉള്ള ഉപകരണങ്ങൾ അനേകം വേണം. അതാണ് കാരകം എന്ന് പറയുന്നത്. കർത്താവ്, കരണം തുടങ്ങിയ അനേക കാരകങ്ങൾ. അതുകൊണ്ട് നിഷ്പന്നമാകുന്നതാണ് കർമ്മം. ഇതാണ് അനേക കാരക വ്യാപാര നിഷ്പന്നം സത്. അവിദ്യാകൃതം കർമ്മത്തിന് ആധാരമായിരിക്കുന്ന അവിദ്യയാണ്. നാം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അവിദ്യ കൊണ്ടാണ് കർമ്മം ഉണ്ടാകുന്നത്. ഇന്ദ്രജാലമായോപമം, അത് പരമാർത്ഥമല്ല, അതുകൊണ്ട് പറയുന്നു അതിന് ഇന്ദ്രജാലത്തോടോ മായയോടോ എല്ലാം ഉപമിക്കാവുന്നതാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ആത്മാവ് മാത്രമാണ് സത്യം. അപ്പോൾ ആത്മഭിന്നമായ സർവവും ഇന്ദ്രജാലം അല്ലെങ്കിൽ മായയ്ക്ക് തുല്യമാണ്. മഹാമോഹകരം, വലുതായ മോഹത്തെ ഉണ്ടാക്കുന്നതാണ് മഹാമോഹകരം. പ്രത്യേകാത്മ ഉപസർപ്പി ഇവ, പ്രത്യേകാത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ, വാസ്തവത്തിൽ അത് ആത്മാവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്, പക്ഷെ കർമ്മം ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. ആത്മാവിനെ പരമാർത്ഥത്തിൽ എന്തുകൊണ്ട് ആശ്രയിക്കുന്നാൽ ആത്മാവിൽ കർത്തൃത്വഭാവമില്ല. ആത്മാവിൽ പരമാർത്ഥത്തിൽ കർത്തൃത്വഭാവം ഇല്ലാത്തതുകൊണ്ട് ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഭൽഗുദയ ലയം അദർശനം ഗച്ഛതീതി. ഭൽഗു എന്ന് പറഞ്ഞാൽ തുച്ഛമാണ്, നിസ്സാരമാണ്, സാരമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലാണ് ഭൽഗു എന്ന് പറയുന്നത്, കഴമ്പില്ലാത്തത്. അതുകൊണ്ട് ഫലം അതിന് വ്യാഖ്യാനിക്കുകയാണ്, ഭൽഗുദയ നിസ്സാരമായതുകൊണ്ട്, സാരശൂന്യമായതുകൊണ്ട് ലയം ഗച്ഛതീതി ഫലം. അതാണ് ഫലശബ്ദത്തിന്റെ വ്യുത്പത്തി പറയുന്നത്. അത് നിസ്സാരമായതുകൊണ്ട് അത് അദർശനം ഗച്ഛതി. ഈ പറയുന്ന ഏത് ഫലങ്ങളായാലും ശരി, ഏതാണ് നരകതിര്യകാദിയുള്ളത്, ദേവാദികളും മനുഷ്യരൂപത്തിലുള്ള എല്ലാ ഫലങ്ങളും അദർശനം ഇല്ലാതാകുന്നതാണ്. സത്യമെല്ലാം നിലനിൽക്കുന്നതല്ല, അദ്വൈത മതമനുസരിച്ച് അത് കൽപ്പിതമാണ്. ലയം അദർശനം ഗച്ഛതി ഫലം, ഇതി ഫലം നിർവചനം. അതാണ് ഫലത്തിന് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം ഫലത്തിനെ കുറിച്ച് പറയുകയാണ്. ഈ ഫലം തദ്ദേശ ദേവം ലക്ഷണം ഫലം, ഈ പറയുന്ന ഈ ഫലം ഭവതി അത്യാഗിനാം, ഇത് അത്യാഗികൾക്ക് വരുന്നതാണ് ഈ ഫലം. മൂന്ന് തരത്തിലുള്ള ഫലം ത്യാഗികൾക്ക് വരുന്നില്ല എന്നാണ്, ത്യാഗികളല്ലാത്തവർക്ക് വരുന്നു. അത്യാഗികളാരാണ് പറയുന്നു? അജ്ഞാന, അജ്ഞന്മാർക്ക്, കർമ്മിണ, കർമ്മികൾക്ക് വരുന്നതാണ് ഈ ഫലം. അത്യാഗിനാം എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതാണ് അജ്ഞൻ, കർമ്മി, ആ പരമാർത്ഥ സന്യാസിനാം, ആ പരമാർത്ഥ സന്യാസി. കർമ്മത്തിന്റെ ഫലം വരുന്നത് ആ പരമാർത്ഥ സന്യാസിക്കാണ്. അപ്പൊ പരമാർത്ഥ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ്? പരമാർത്ഥ സന്യാസി അല്ലാത്തത്. ആചാര്യസ്വാമികൾ പരമാർത്ഥ സന്യാസി എന്ന് പറയുന്ന ആരാണ്? സർവകർമ്മ സന്യാസി, സർവകർമ്മങ്ങളെയും ത്യജിക്കുന്നവൻ, സർവകർമ്മങ്ങളെയും സ്വരൂപേണ തന്നെ ത്യജിക്കുന്നവനാണ് പരമാർത്ഥ സന്യാസി എന്ന് പറയും. ഇവിടെ പറയുന്നത് അടുത്ത് ഭവതി അത്യാഗിനാം, അത്യാഗികൾക്ക് കർമ്മഫലം വരുന്നു എന്ന് പറഞ്ഞിട്ട് നത് സന്യാസിനാം കൊച്ചിത്ത്, സന്യാസികൾക്ക് വരുന്നില്ല. അപ്പൊ സന്യാസി എന്ന് പറയുന്നത് പരമാർത്ഥ സന്യാസിനാണ്. ആ പരമാർത്ഥ സന്യാസിനാം പ്രേത്യ ശരീരപാദ ഊർധ്വം, ശരീരപാദത്തിന് ശേഷം. പ്രേത്യ എന്ന് വെച്ചാൽ മരിച്ചിട്ട്, അത് വ്യാഖ്യാനിക്കുന്നു ശരീരപാദത്തിന് ശേഷം. നത് സന്യാസിനം പരമാർത്ഥ സന്യാസിനാം, പരമാർത്ഥ സന്യാസികൾക്ക് കർമ്മഫലം വരുന്നില്ല എന്നാണ്. നത് സന്യാസിനാം പരമാർത്ഥ സന്യാസിനാം, പരമാർത്ഥ സന്യാസി എന്ന് പറയുന്ന ആരാണ്? പരമഹംസ പരിവ്രാജകാണ്, പരമഹംസ പരിവ്രാജകന്മാര്. പരമഹംസ പരിവ്രാജകൻ എന്ന് പറഞ്ഞാലോ വ്യാഖ്യാനിക്കുന്നു കേവല ജ്ഞാനനിഷ്ഠാന, കേവല ജ്ഞാനനിഷ്ഠന്മാര് എന്ന് പറയുമ്പോൾ ആരാണ്? കർമ്മം ചെയ്യാതെ ജ്ഞാനനിഷ്ഠയിലിരിക്കുന്നവനാണ് കേവല ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ബാഹ്യമായി കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് ജ്ഞാനനിഷ്ഠയിൽ ഇരിക്കുന്നവനാണ് ഇവിടെ സന്യാസി എന്ന് പറയുന്നത്. ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച്, ഗീതാകാരന്റെ അഭിപ്രായം അനുസരിച്ച് എന്താണോ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഫലേച്ച് സംഗത്തിയിലിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള കർമ്മസന്യാസത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നാൽ ഇവിടെയും ഭാഷ്യകാരൻ സ്വന്തം സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഗീതാകാരന്റെ അഭിപ്രായം അനുസരിച്ചിട്ടല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സന്യാസിക്ക് കർമ്മത്തിന്റെ ഫലമില്ലെന്ന് പറഞ്ഞാൽ ആരാണ് സന്യാസി എന്ന് പറഞ്ഞു? സാത്വികമായ ത്യാഗം എന്താണെന്ന് പറഞ്ഞു. അത്യാഗിനാം, അത്യാഗികൾക്ക് ഫലമുണ്ടാകും, സന്യാസിക്ക് ഫലമുണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ ത്യാഗ സന്യാസ ശബ്ദങ്ങൾക്ക് ഒരേ അർത്ഥം എടുത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാഗിനാം എന്ന് പറഞ്ഞാൽ അസന്യാസിനാം, അത് കഴിഞ്ഞ് സന്യാസി, സന്യാസി എന്ന് പറഞ്ഞു. ഇപ്പോൾ അർജുനന്റെ ചോദ്യം ആരാണ് ത്യാഗി, ആരാണ് സന്യാസി, ഇതായിരുന്നു അർജുനന്റെ ചോദ്യം. അപ്പോൾ ഈ ത്യാഗവും സന്യാസവും രണ്ട് രീതിയിലെടുത്തുകൊണ്ടാണ് അർജുനൻ ചോദ്യം ചോദിച്ചത്. ഇവിടെ മറുപടി പറയുമ്പോൾ രണ്ടിനും ഒന്നായിട്ടാണ് മറുപടി പറയുന്നത്. ത്യാഗമെന്നും സന്യാസമെന്നും പറയുന്നത് ഒന്ന് തന്നെ. അതാണ് അത്യാഗികൾക്ക് കർമ്മഫലമുണ്ട്, സന്യാസിക്ക് കർമ്മഫലമില്ല എന്ന് പറയുമ്പോൾ രണ്ടും ഒന്നായി. അത്യാഗി എന്ന് പറയുമ്പോൾ അസന്യാസി. അപ്പോൾ ഗീതയിൽ ആ ത്യാഗവും സന്യാസവും എന്നും പറയുന്ന ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കാരണം അങ്ങനെ സംശയിക്കാം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ പറയുന്നുണ്ടല്ലോ, പരമഹംസ പരിപ്രാജകർ കേവല ജ്ഞാനനിഷ്ഠൻ സന്യാസിയും ത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുന്നവനും, അങ്ങനെ ഒരു അർത്ഥമെടുക്കാം എന്നുള്ളൊരു സാധ്യതയുണ്ട്. കർമ്മത്തിനോടുള്ള ആസക്തി കൂടാതെ, ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നവൻ ത്യാഗി. എന്നാൽ സർവകർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നവൻ പരമഹംസ പരിവ്രാജകൻ സന്യാസി. അങ്ങനെ ഒരു അർത്ഥത്തെ എടുക്കുന്നതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ത്യാഗി എന്നും സന്യാസി എന്നും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. അത് ഈ ശ്ലോകത്തിലാണ് വ്യക്തമായി പറയുന്നത്. അത്യാഗികൾക്ക് ഫലമുണ്ട്, സന്യാസിക്ക് ഫലമില്ല. എന്നുവെച്ചാൽ ആ സന്യാസികൾക്ക് ഫലമുണ്ട്, സന്യാസിക്ക് ഫലമില്ല. അപ്പൊ ഗീതയിൽ പറയുന്ന മുഖ്യമായ സന്യാസം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കർമ്മം ചെയ്യുക, എന്നാൽ ആ ഫലം ഉണ്ടാകാതിരിക്കുക. ഫലം ഉണ്ടാകാത്ത തരത്തിൽ കർമ്മം ചെയ്യുന്നവനാണ് സന്യാസി അല്ലെങ്കിൽ ത്യാഗി എന്നിവിടെ അർജുനന്റെ സംശയത്തെ ദൂരീകരിക്കുകയാണ്. അപ്പോൾ ഈ പരമഹംസ പരിപ്രാജകൻ അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചുള്ള സന്യാസം, അങ്ങനെ ഒരാശയവും അന്ന് നിലവിലുണ്ടായിരുന്നു. ഗീത ഉപദേശിക്കുന്ന സമയത്തും നിലവിലുണ്ടായിരുന്നു. ആ സമയം കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സന്യാസിയായിരിക്കുന്ന അങ്ങനെ ഒരു അഭിപ്രായവും നിലവിലുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അർജുനനോട് ഉപദേശിക്കുന്നത് കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസമല്ല, കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടുള്ള സന്യാസമാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഭാഷ്യകാരൻ അതിനോട് യോജിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? കേവല ജ്ഞാനനിഷ്ഠന്മാർക്ക് മരണശേഷം കർമ്മഫലമില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഈ പറയുന്ന പ്രകരണങ്ങൾ അർജുനന്റെ ചോദ്യത്തിന് ശേഷം ഭഗവാൻ മറുപടി പറയുന്നിടത്തെല്ലാം ഭഗവാൻ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം അതാണ്. അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ പരോധിക. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യമായ കർമ്മം ചെയ്യുന്നവൻ തന്നെയാണ് യോഗിയും. സന്യാസി യോഗി, അവൻ സന്യാസിയാണ്, യോഗിയാണ്, ത്യാഗിയുമാണ്. യോഗി എന്ന് പറയുന്നു, ത്യാഗി എന്ന് പറയുന്നു, ഇവിടെ ഒരേ അർത്ഥത്തിൽ തന്നെ. അവൻ തന്നെ കർമ്മയോഗി, അവൻ തന്നെ സന്യാസി, അവൻ തന്നെ യോഗി. ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എം സന്യാസമിതി പ്രാഹ തം യോഗം മിഥി പാണ്ഡവ. എന്തെങ്ങനെയാണോ സന്യാസം എന്ന് പറയുന്നത് അത് തന്നെയാണ് യോഗം, കർമ്മയോഗം. കർമ്മയോഗവും സന്യാസവും രണ്ടല്ല. അതിവിടെ വീണ്ടും പറഞ്ഞു. ന നിരഗ്നർ നജാക്രിയ, അവിടെ തന്നെ പറഞ്ഞു ആറാം അധ്യായത്തിൽ. നിരഗ്നിയല്ല, അക്രിയൻ കർമ്മം ചെയ്യാത്തവനല്ല സന്യാസി കർമ്മം ചെയ്യുന്നതുകൊണ്ട് തന്നെ സന്യാസം. ഇതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം, ഭഗവാൻ പറയുന്ന സിദ്ധാന്തം. പക്ഷെ ആ ഒരു സന്ദർഭത്തിലും ഭാഷ്യകാരൻ അതിനോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും. പരമവംശ പരിപ്രാജകൻ കേവല ജ്ഞാനനിഷ്ഠൻ എന്ന് പറയുമ്പോൾ അവിടെ കർമ്മം ചെയ്യുന്ന സന്യാസിയല്ല പറയുന്നു. കേവല ശബ്ദം, കേവല ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് കേവല ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് കർമ്മത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനനിഷ്ഠ മാത്രമേ ഉള്ളൂ, കർമ്മമില്ല എന്നാണ് ഭഗവാൻ പറയുന്ന. അതല്ല, ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഭാഷ്യകാരന് മുമ്പ് വ്യാഖ്യാനിച്ചിരുന്നവരും ആ ജ്ഞാനവും കർമ്മവും ഒരുമിച്ചുള്ള രീതിയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഈശ്വരബോധത്തോടുകൂടി കർമ്മം ചെയ്യുക, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുക, സംഘത്യാഗത്തോടുകൂടി ഫലേച്ഛയെ തേജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ആ ഒരു കർമ്മം ചെയ്യുന്നതിന് ജ്ഞാനം ആവശ്യമാണ്. അത്തരമൊരു ജ്ഞാനവും കർമാനുഷ്ഠാനവും അതാണ് സന്യാസം, അതാണ് ഗീതയുടെ താല്പര്യം. അതുകൊണ്ടാണ് മറിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. കാരണം തൊട്ടു മുമ്പ് വരെ ത്യാഗി ആരാണ് സന്യാസി ആരാണെന്ന് പറഞ്ഞിട്ട് ത്യാഗിക്ക് കർമ്മഫലമില്ല സന്യാസിക്ക് കർമ്മഫലമില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും കർമ്മഫലമില്ലെന്നാണ്, അല്ലാതെ കർമ്മത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് കർമ്മഫലമില്ലെന്നല്ല പറയുന്നു. അതാണ് ഗീതാകാരൻ പറയുന്നത്. ഭാഷകാരൻ എന്തു പറയുന്നു? കർമ്മത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് കർമ്മഫലമില്ല. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നാഹി കേവല സമ്യക് ദർജന നിഷ്ഠ അവിദ്യാദി സംസാര ബീജം ന ഉന്മൂലയന്തി കദാചിത്. കേവല സമ്യക് ദർജന നിഷ്ഠ, ആ കേവല എന്ന് ശബ്ദം ഉപയോഗിക്കുന്നതിന് വേണ്ടി കർമ്മത്യാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കർമ്മത്യാഗപൂർവകമായ ആ ജ്ഞാനനിഷ്ഠ അവിദ്യാദി സംസാര ബീജം ന ഉന്മൂലയന്തീതി ന എന്നാണ് രണ്ട് നഗാരം ചേർത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ സമ്യക് ദർശന നിഷ്ഠ അവിദ്യാദി സംസാര ബീജത്തെ നശിപ്പിക്കുന്നു. ആ ഒരു സിദ്ധാന്തത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ വ്യത്യാസം നമ്മൾ വ്യക്തം മനസ്സിലാക്കണം. ആചാര്യസ്വാമികൾ പറയുന്ന സിദ്ധാന്തം എന്താണോ, ആ ജ്ഞാനനിഷ്ഠ അവിദ്യയെ നശിപ്പിക്കുന്നു, ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ അഭിപ്രായ വ്യത്യാസം വരുന്നത് എന്താണ്? ഇവിടെ എന്താണ് ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ ഒരു കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അദ്വൈതത്തിന്റെ മുഖ്യമായ ആ സിദ്ധാന്തത്തെ ഇതിലൂടെ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അല്ല, അദ്വൈതത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ അത് മോക്ഷത്തിന് കാരണമാണ്. ഈ ഒരു ആശയത്തോട് വിയോജിക്കേണ്ട കാര്യമില്ല. അദ്വൈതത്തിന്റെ പ്രധാനമായൊരു സിദ്ധാന്തമാണ്. പക്ഷെ ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരു ആശയത്തെയാണ് പറയുന്നു എന്ന് പറയുന്നിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരു ആശയത്തെ അല്ല പറയുന്നു. ഈ ശ്ലോകത്തിൽ പറയുന്നത് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠയെ കുറിച്ചല്ല പറയുന്നത്, സർവകർമ്മ അനുഷ്ഠാനപൂർവകമായ ജ്ഞാനനിഷ്ഠയാണ് ഇവിടെ പറയുന്നത്. കർമാനുഷ്ഠാനപൂർവകമായ ജ്ഞാനനിഷ്ഠ, ആ ജ്ഞാനനിഷ്ഠ മോക്ഷഫലത്തെ ഉണ്ടാക്കും. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. അതിനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ന കർമ്മണം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്യത്തെ. നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പക്ഷെ കർമ്മം ചെയ്യാതിരുന്നാൽ അത് പ്രാപിക്കത്തില്ല. എന്നുവെച്ചാൽ സന്യസനാദേവ സിദ്ധിയൻ സമ്മതികരിച്ചതി, സന്യാസം കൊണ്ട് മാത്രം മോക്ഷത്തെ പ്രാപിക്കുകയില്ല. ഇതാണ് ഗീതയുടെ സിദ്ധാന്തം. ഇതിങ്ങനെ വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയേ അവിടെ അതങ്ങനെയല്ല അതിന്റെ താല്പര്യമെന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. അതാണ് ഭാഷ്യകാരൻ ഇത്തരം ഭാഗങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ തന്റെ മനസ്സിലിരിക്കുന്ന സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗീതാശ്ലോകങ്ങൾക്ക് വേറെ അർത്ഥത്തെ കൽപ്പിക്കുക. ഭാഷ്യകാരന്റെ മനസ്സിലിരിക്കുന്ന ആശയത്തെ ഇതിനെ ആശ്രയിക്കാതെ പറയുകയാണെങ്കിൽ അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്വൈത സിദ്ധാന്തമാണ്. പക്ഷെ ഇവിടെ അതാണെന്ന് പറയുമ്പോൾ അവിടെയാണ് യോജിക്കാൻ കഴിയാതെ വരുന്നത്. അത് ഭാഷ്യകാരന്റെ അദ്വൈതമാണ്. അത് വളരെ യുക്തി കൊണ്ട് സമർത്ഥിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ എതിർത്തിട്ട് കാര്യമില്ല, അതിനെ സ്വീകരിക്കത്തക്കതാണ്. പക്ഷെ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് സർവകർമ്മങ്ങളെയും ത്യജിച്ച സന്യാസിക്ക് കർമ്മഫലം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ശ്ലോകവുമായിട്ട് യോജിക്കാതെ വരുന്നത്. എന്തുകൊണ്ട്? കാരണം ഇവിടെ പറഞ്ഞു വരുന്നത് കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നവനെ കുറിച്ചാണ്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കർമ്മത്തെയാണ്. ഇതാണ് ഗീതയുടെ മുഖ്യമായ സിദ്ധാന്തം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്ന സന്യാസം കർമാനുഷ്ഠാനത്തിലൂടെ ഉള്ള കർമ്മത്യാഗമാണ്. അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം അവനെ ബന്ധിക്കുന്നില്ല. അതെങ്ങനെയാണ്? അതാണ് മുമ്പ് പറഞ്ഞു 9-ാമത്തെ ശ്ലോകത്തിൽ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോതി സസന്യാസി. അവൻ തന്നെയാണ് സന്യാസി, അവൻ തന്നെയാണ് യോഗി, അവൻ തന്നെയാണ് ത്യാഗി. അതുകൊണ്ട് ത്യാഗി എന്നും സന്യാസി എന്നും പറയുന്നത് ഒരാളിനെ തന്നെ. അർജുനൻ ചോദിച്ചു ത്യാഗവും സന്യാസവും തമ്മിലെ വ്യത്യാസം എന്താണ്? അങ്ങനെ സംശയം ചോദിക്കുന്നതിന് എന്താ കാരണം? സന്യാസം എന്ന് പറയുന്നതിന് വളരെ പ്രസിദ്ധമായൊരർത്ഥമുണ്ട്. എന്താണ്? സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നവനാണ് സന്യാസം, ഭിക്ഷാന്നം കഴിച്ച് ജീവിക്കുന്നു. ത്യാഗി എന്ന് പറഞ്ഞാലോ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അർജുനന്റെ ചോദ്യം. നമ്മൾ സാറിന് ധരിക്കുന്ന എങ്ങനെയാണ്? അവൻ ത്യാഗിയാണെന്ന് പറഞ്ഞാലും സന്യാസിയാണോ എന്ന് അർത്ഥമില്ല. അവൻ സ്വാർത്ഥതയെ കാംക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവനെ നമ്മൾ സാധാരണ ത്യാഗി എന്ന് പറയും. എന്നുവെച്ചാൽ സന്യാസി അല്ലാത്ത ഒരാളിനെയും നമുക്ക് നമ്മൾ ത്യാഗി എന്ന് പറയും. മറിച്ച് സന്യാസി എന്ന് പറഞ്ഞാലോ അത് രൂഢമായ ഒരു ശബ്ദമാണ്, പ്രത്യേക ഒരർത്ഥത്തിൽ. എന്താണ്? കുടുംബ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭിക്ഷാന്നം മാത്രം കഴിച്ച് ജീവിക്കുന്നവനാണ് സന്യാസി. അപ്പോൾ അർജുനൻ അവിടെ തയ്യാറായ എന്തിനാണ്? സന്യാസത്തിനാണ്, ത്യാഗത്തിനല്ല. എന്നുവെച്ചാൽ ഭൈക്ഷ്യം ഭോക്തിമർഹത, ഞാൻ ഭിക്ഷാന്നം സ്വീകരിക്കാൻ പോകുന്നു. അർജുനന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് സന്യാസമാണ്, സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്ന സന്യാസം. എന്നാൽ ത്യാഗം എന്ന് പറയുന്ന ഒരു ആശയവും അർജുനന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് രണ്ടും മനസ്സിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഭഗവാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ത്യാഗത്തെക്കുറിച്ചാണ്. അഹന്തിയും മമതയും ഇല്ലാതെ സാത്വികമായി കർമ്മം ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അർജുനന്റെ മനസ്സിൽ വരികയാണ്, എന്നാൽ പിന്നെ സന്യാസം എന്താ? ഭിക്ഷാന്നം സ്വീകരിക്കുന്ന ഒരു സന്യാസം ഉണ്ടല്ലോ. അപ്പോൾ ത്യാഗവും സന്യാസവും രണ്ടെന്നുള്ള ധാരണ അർജുനന്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നു ഈ ത്യാഗം തന്നെയാണ് യഥാർത്ഥ സന്യാസം, രണ്ടും ഒന്ന് തന്നെയാണ്. സന്യാസത്തിൽ നിന്ന് വേറിട്ടൊരു ത്യാഗവും ത്യാഗത്തിൽ നിന്ന് വേറിട്ടൊരു സന്യാസവും. രണ്ടിടത്ത് എന്ത് വേണം? അവിടെ കർമ്മം ചെയ്യണം, എന്നാൽ ഫലസംഗം പാടില്ല. കർമ്മത്തോട് യാതൊരു തരത്തിലുള്ള ആസക്തിയും പാടില്ല. എന്നുവെച്ചാൽ കർമ്മയോഗം. അപ്പൊ ത്യാഗം എന്ന് പറയുന്നതും സന്യാസം എന്ന് പറയുന്നതും തന്നെയാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്ത കർമ്മയോഗം. അതാണ് ഇവിടെ പറയുന്നത്. അതിനെ മുഖ്യമായി എടുത്തു കാണിക്കുന്നു. അർജുനന്റെ ആ സന്ദേഹത്തിൽ സന്യാസം മുഖ്യമായിക്കൂടെ എന്നൊരു ഇതുണ്ട്. സന്യാസം വേറിട്ടൊന്നായിക്കൂടെ ഭഗവാൻ പറയുന്നു അതല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അതിനാണ് പ്രാധാന്യം. അത് അർജുനനെ സംബന്ധിച്ച് വിശേഷിച്ച് അതാണ് ഇവിടെ പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ന നിരഗ്നിയർ. നിരഗ്നി എന്ന് പറയുന്നത് സന്യാസിയാണ്. സന്യാസം സാധാരണ പ്രസിദ്ധമായിരിക്കുന്ന സന്യാസം. സന്യാസം സ്വീകരിക്കുന്ന ഒരാൾ സാഗ്നിയാണ്, സന്യാസത്തിലാണ് അതിന് നിരഗ്നിയാകുന്നത്. പറയുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന സന്യാസം, ഭഗവാൻ പറയുന്ന സന്യാസം എന്താണ്? നിരഗ്നിയല്ല, ആ കർമ്മത്തെ ഉപേക്ഷിച്ചുള്ള സന്യാസമല്ല. അതാണ് ഇവിടെ നിന്ന് ഗീതാശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഭാഷ്യകാരൻ സന്യാസി നിരഗ്നി എന്നുള്ള പക്ഷക്കാരനാണ്. ഭാഷ്യകാരന്റെ അഭിപ്രായം സന്യാസി എന്ന് വെച്ചാൽ നിരഗ്നി. ഭഗവാന്റെ അഭിപ്രായം നിരഗ്നിയല്ല സന്യാസി, ത്യാഗിയാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം കുചിത്. ഇവിടെ മുഖ്യമായ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. സാത്വികമായ കർമാനുഷ്ഠാനം, അതാണ് സന്യാസം എന്ന് പറഞ്ഞു. അപ്പൊ ആ സാത്വികമായ കർമാനുഷ്ഠാനം എങ്ങനെ നടക്കുന്നു ഒരു ജീവനൻ, അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്. എങ്ങനെയാണ് കർമ്മം പ്രവർത്തിക്കുന്നത്? കാരണം കർമ്മത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കർമ്മം ചെയ്തു തന്നെ തീരണമെന്ന് പറഞ്ഞു. ജീവൻ ഒരിക്കലും വിട്ടു പിരിയാൻ കഴിയാത്തതായ കർമ്മം ആ ജീവനിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലാണ് ഭഗവാൻ അടുത്ത് പറയുന്നത്. പക്ഷെ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നാണ്, ഭാഷ്യത്തിന്റെ അർത്ഥം സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഭാഷ്യകാരൻ തന്റെ അഭിപ്രായത്തിൽ പറയുന്നു, അതഹ പരമാർത്ഥ ദർശിന ഏവ അശേഷ കർമ്മസന്യാസിത്വം സംഭവതി അവിദ്യ അധ്യാരോപിതത്വ ആത്മനി ക്രിയാകാരക ഫലാനാം നതു അജ്ഞസ്യ അധിഷ്ഠാനാദീനി ക്രിയാകർത്തൃകാരകാണി ആത്മത്വേന പശ്യതോ അശേഷ കർമ്മസന്യാസ സംഭവതി. ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന അശേഷ കർമ്മസന്യാസത്തെക്കുറിച്ചാണ്, സാത്വികമായ കർമാനുഷ്ഠാന രൂപത്തിലെ സന്യാസത്തെക്കുറിച്ചല്ല. അതിനുവേണ്ടിയിട്ട് അടുത്ത് പറയുന്നു എന്നാ പറയുന്നത്, പരമാർത്ഥ ദർശിനായ അശേഷകർമ്മ സന്യാസിത്വ സംഭവതി. പരമാർത്ഥദർശി, പരമാർത്ഥദർശി എന്ന് ഭാഷകാരൻ പറയുന്ന ആരെയാണ്? ആത്മാവ് സത്യമാണ്, ആത്മഭിന്നമായ സർവ്വതും മിഥ്യയാണെന്ന് അറിയുന്നവൻ, അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ അറിയുന്നവനാണ് പരമാർത്ഥദർശി. ആ പരമാർത്ഥദർശിക്ക് മാത്രമേ അശേഷകർമ്മ സന്യാസിത്വ സംഭവതി, അശേഷകർമ്മ സന്യാസിത്വം സംഭവിക്കത്തുള്ളൂ. അശേഷകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുക, ആ രൂപത്തിലുള്ള സർവകർമ്മ സന്യാസം. അവിദ്യ അധ്യാരോപിതത്വ ആത്മനി ക്രിയാകാരക ഫലാണ്, ആത്മാവിൽ ക്രിയാകാരക ഫലങ്ങൾ അവിദ്യയാൽ അധ്യാരോപിതമാണ്, അവിദ്യയാൽ കൽപ്പിതമാണ്. ഇത് തന്നെ മറ്റൊരു തരത്തിൽ യോജിപ്പിക്കുക, എങ്ങനെയാണ്? ക്രിയാകാരകങ്ങളെല്ലാം ആത്മാവിൽ അവിദ്യ കൊണ്ട് കൽപ്പിതമാണ്, അതുകൊണ്ട് തന്നിൽ സംഭവിക്കുന്ന ഈ കർമ്മങ്ങളെല്ലാം കൽപ്പിതമാണ് എന്നറിയുന്നത് തന്നെയാണ് സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ അവിടെ യോജിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ബാഹ്യമായ കർമാനുഷ്ഠാനം വേണമോ വേണ്ടയോ എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. ബാഹ്യമായ കർമാനുഷ്ഠാനത്തെ സംബന്ധിച്ച് എന്തുമാകാം, പക്ഷേ തന്നിൽ അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് കർമ്മങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ക്രിയാകാരക ഫലങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കർമ്മം അനുഷ്ഠിച്ചാലും കർമ്മത്തെ ഉപേക്ഷിച്ചാലും അതിന് പ്രത്യേകതയൊന്നുമില്ല. അവിടെ കർമ്മ സന്യാസത്തെ സംബന്ധിച്ച് കർമ്മം അനുഷ്ഠിക്കണമെന്നോ കർമ്മം ഉപേക്ഷിക്കണമെന്നോ ഉള്ള നിർബന്ധം വരുന്നില്ല, അത് ആത്മജ്ഞന്റെ നിലയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബാഹ്യമായി കർമ്മങ്ങളില്ലായിരിക്കുമോ അതേ ഉണ്ടായിരിക്കും. അയാൾ പ്രപഞ്ചബോധത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ബാഹ്യമായി അയാൾ കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ബ്രഹ്മവിത്ത് അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. അതിനുദാഹരണം ജനകനും മറ്റും തന്നെയാണ്. ജനകനും അശേഷകർമ്മ സന്യാസിയായിരുന്നു. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി തന്നിൽ ക്രിയാകാരക ഫലങ്ങളൊന്നുമില്ല എന്ന്. അപ്പൊ ജനകനിലും എന്ത് സംഭവിച്ചു? അശേഷകർമ്മ സന്യാസത്വം സംഭവിച്ചു, സർവകർമ്മ സന്യാസം ജനകനിൽ സംഭവിച്ചു. ഈ പറയുന്ന ഭാഷകാരനം പറയുന്ന ഈ കാര്യത്തെ ജനകനിൽ യോജിപ്പിക്കാം. അവിടെ അശേഷകർമ്മ സന്യാസം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ കർമ്മത്തെ ബാഹ്യമായി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കർമ്മത്തെ ബാഹ്യമായി സ്വീകരിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ട്. അത് അജ്ഞസ്യ, അജ്ഞനൊരിക്കലും ഇത് സംഭവിക്കത്തില്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്തു തന്നെ തീരുന്നു. എന്നുവെച്ചാൽ കർത്തൃത്വവും മറ്റുമുള്ളതുകൊണ്ട് അധിഷ്ഠാനാധീനി ക്രിയാ കർത്തൃകാരക അണി ആത്മന്യേവ പശ്യത. അജ്ഞൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പറയുന്ന അധിഷ്ഠാനം തഥാകർത്ത കർണഞ്ച പ്രതജ്ഞിതം എന്നെല്ലാം ഇനി വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ക്രിയാ കർത്തൃകാരകാണി, കർമ്മം കർത്തൃത്വം കാരകത്വം ഇതെല്ലാം തന്നെ തന്നെ കാണുന്നു. ക്രിയയെ കാണുന്നു എന്താണ്? ഞാൻ യാഗം അനുഷ്ഠിക്കുന്നവനാണ്. കർത്തൃത്വം, ഞാൻ യാഗത്തിന്റെ കർത്താവാണ്. കാരകം, ഞാൻ ഇന്ന ഇന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് യാഗത്തെ ചെയ്യുന്നു, ഇതിങ്ങനെയെല്ലാം തന്നിൽ കാണും, തന്നിലെല്ലാം ആരോപിക്കുന്നു. അങ്ങനെയുള്ളവന് അശേഷകർമ്മ സന്യാസ എന്ന സംഭവതി, അങ്ങനെയുള്ളവന് അശേഷകർമ്മ സന്യാസം സാധ്യമല്ല എന്നാണ്. ആ ഒരു തത്വത്തിന്റെ നിലയിൽ അത് ശരിയാണ്. ആ തത്വത്തെ എടുക്കുമ്പോൾ ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന ഈ ആശയം ഗീതാകാരൻ പറയുന്ന ആശയമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അജ്ഞന് അശേഷകർമ്മ സന്യാസം സാധ്യമല്ല. ഭഗവാൻ അത് തന്നെ പറയുന്നു, അജ്ഞന് അശേഷകർമ്മ സന്യാസം സാധ്യമല്ല. ജ്ഞാനിക്കാണെങ്കിലോ അശേഷകർമ്മ സന്യാസം സാധ്യമാണ്. എന്തുകൊണ്ട്? ജ്ഞാനി ഈ കർമ്മത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ധരിച്ചിരിക്കുന്നു. ആ ജ്ഞാനിയുടെ ജ്ഞാനത്തിൽ കർമ്മം ബാധിച്ചിരിക്കുന്നു. അപ്പൊ ജ്ഞാനിയിൽ സർവകർമ്മ സന്യാസം സാധ്യമാണ്. ആ രീതിയിൽ രണ്ട് ആശയവും യോജിക്കുന്നുണ്ട്. തദ്ദേശ ശ്ലോകീഹി ദർശയതി പഞ്ചേതി, അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്ന അത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെയുണ്ട്. എന്താണോ, ഒരാൾ ഈ ക്രിയാകർത്തൃ കാരകങ്ങളെ ആത്മത്യേന കാണാതിരുന്നു കഴിഞ്ഞാൽ ബാഹ്യമായി അയാൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കണം. അതാണ് ഭാഷ്യകാരന്റെ ഒരു നിർബന്ധം. ആ വരുന്ന നിർബന്ധത്തിലാണ് ഗീതാകാരനും ഭാഷ്യകാരനും തമ്മിൽ വിയോജിപ്പ് വരുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ രണ്ട് ശരി തന്നെയാണ്. കർമ്മങ്ങൾ പുറമേ ഉപേക്ഷിച്ച് തന്നെ തീരണം, അതാണ് ഗീതാകാരൻ പറയുന്നു. പുറമേ ഉപേക്ഷിച്ച് തന്നെ തീരണം എന്ന് നിർബന്ധം പഠിക്കണ്ട. അതാണ് ഗീതാകാരനും ഭാഷ്യകാരനും തമ്മിൽ വ്യത്യാസം. തദ്ദേശ ശ്ലോകീഹി ദർശയതി, അത് ഇനി പറയാൻ പോകുന്ന ശ്ലോകങ്ങളിലൂടെ ദർശിക്കുന്നു. അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? ആത്മാവിൽ കർത്തൃത്വമില്ല എന്നുള്ളതാണ്. ആത്മാവ് നിർഗുണമാണ്, കർത്തൃത്വമില്ല എന്നാണ്. അതിൽ രാമാനുജനും മറ്റും പറയുന്നത് എന്താണോ, അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനിൽ കർത്തൃത്വത്തെ കാണുക. ബ്രാഹ്മയൻ സർവഭൂതാനി, ഈശ്വരാധീനമാണ് ജീവനിൽ വരുന്ന കർത്തൃത്വം എന്ന് കാണുക. അതാണ് രാമാനുജൻ പറയുന്നത്. അങ്ങനെ ആത്മാവിൽ അകർത്തൃത്വത്തെ കാണുക. രാമാനുജനും ആത്മാവ് അകർത്താവാണെന്ന് പറയുന്നു. പക്ഷെ അതേസമയം രാമാനുജൻ പറയുന്ന എന്താണ്, ഈശ്വരനിലുള്ള കർത്തൃത്വം ഈശ്വരാധീനമായി ജീവനിലേക്ക് വരുന്നു. അപ്പൊ ഈശ്വരാധീനമായ ജീവനിൽ കർത്തൃത്വമുള്ളൂ, മറിച്ചാണെങ്കിലോ ആത്മാവ് അകർത്താവാണ്. കാരണം ജീവന് സ്വയം ഒന്നും ചെയ്യുന്നതിന് ശേഷിയില്ല. ജീവനിലിരിക്കുന്ന സർവവും ഈശ്വരാധീനമാണ്. ഈശ്വരാധീനമാണ് ജീവനിൽ കർത്തൃത്വം എന്നറിയുന്നതാണ് ജീവന്റെ അകർത്തൃത്വം. ഇതാണ് രാമാനുജൻ പറയുന്നത്. രണ്ടുപേരും തമ്മിൽ പറയുന്നതിന്റെ വ്യത്യാസം അതാണ്. ജീവനിലിരിക്കുന്ന സർവഗുണങ്ങളും ഈശ്വരാധീനമാണ്. അതെല്ലാം വാസ്തവത്തിൽ ഈശ്വരനാണുള്ളത്, അത് തിരിച്ചറിയണം. അപ്പോൾ നമുക്ക് പറയാം ജീവനും അകർത്തവാണെന്ന് പറയാം. അതാണ് രണ്ടുപേരും തമ്മിൽ പറയുന്ന വ്യത്യാസം. ഭാഷ്യകാരൻ പറയുന്നത് എന്താണോ, ജീവനിൽ കൽപ്പിച്ചിരിക്കുന്ന ആ കർത്തൃത്വം അത് മിഥ്യയാണ്, കൽപ്പിതമാണ്. ഈശ്വരനിലും കർത്തൃത്വമില്ല, ജീവനിലും കർത്തൃത്വമില്ല. അതാണ് അദ്വൈതിയുടെ നിലപാട്. പഞ്ചേ മാനി മഹാബാഹോ കരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം പഞ്ചൈതാനി വക്ഷ്യമാണാനി ഹേ മഹാബാഹോ കാരണാനി നിർവർത്തകാനി ബോധമേ മമ. പഞ്ച ഏതാനി വക്ഷ്യമാണാനി, ഇനി പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളുണ്ട്. എന്താണ് കാരണാനി, നിർവർത്തകാനി, നിബോധ, കർമ്മത്തെ നിർവഹിപ്പിക്കുന്നത്, കർമ്മം ചെയ്യുന്നതിന് കാരണമായിരിക്കുന്ന അഞ്ചെണ്ണമുണ്ട് എന്നാണ്. അത് നീ മനസ്സിലാക്കണം. ഭഗവാൻ പറയുന്നത് എന്താണ്, കർമ്മത്തിൽ നിന്ന് നിനക്കൊഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പിന്നെ സാത്വികമായി കർമ്മം ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അത്രയും ജീവനെ ബലമായി കർമ്മത്തിലേക്ക് നിയോഗിക്കുന്ന എന്താണ്? അത് അഞ്ച് കാര്യങ്ങളാണ്. ആ രീതിയിലാണ് ഇവിടെ ഗീതാകാരൻ പറയുന്നത്. അത് നീ മനസ്സിലാക്കുക. ഉത്തരത്ര ചെയ്ത സമാധാനാർത്ഥം വസ്തുവൈഷമ്യ പ്രദർശനാർത്ഥം ച താനി കാരണാനി ജ്ഞാതവ്യതയാ സ്തൗതി. ഉത്തരത്ര ചെയ്ത സമാധാനാർത്ഥം, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ ഏകാഗ്രതയോടെ മനസ്സിലാക്കണം. ചെയ്ത സമാധാനം ഏകാഗ്രത, വസ്തുവൈഷമ്യ പ്രദർശനാർത്ഥം. അത് മാത്രമല്ല ഇതിന്റെ ഭേദത്തെ അറിയണം. വൈഷമ്യം എന്ന് പറഞ്ഞാൽ ഭേദം, നമ്മൾ മലയാളത്തിൽ പറയുന്ന വൈഷമ്യമാണ്. ഈ വസ്തുക്കളുടെ വ്യത്യാസം മനസ്സിലാക്കുക. എന്താണ് ഈ അഞ്ച് കർണങ്ങൾ? അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി താനി കാരണാനി ജ്ഞാതവ്യതയാ സ്തൗതി. ആ കർണങ്ങളെ ഇവിടെ സ്തുതിച്ച് പറയുകയാണ് അടുത്തത്. ഇന്നതിന്നതൊക്കെയാണ് അത്. ഇത് സംഖ്യേ ജ്ഞാതവ്യ പദാർത്ഥ സംഖ്യയന്റെ യസ്മിൻ ശാസ്ത്രേ തസംഖ്യം വേദാന്ത. ഇവിടെ സാഖ്യം എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം വേദാന്തം എന്നാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? വാസ്തവത്തിൽ ഗീതയിൽ വന്നിരിക്കുന്ന ഈ സിദ്ധാന്തം സാഖ്യശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ് മുഖ്യമായും വന്നിരിക്കുന്നത്. കപിലന്റെ സാഖ്യ സിദ്ധാന്തത്തെ തന്നെയാണ് ഗീതയിൽ കൂടുതലും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഭാഷ്യകാരൻ സാഖ്യത്തെ സാഖ്യം എന്നെടുക്കാൻ കഴിയത്തില്ല. കാരണം ബ്രഹ്മസൂത്രത്തിൽ കൂടുതൽ ഭാഗവും സാഖ്യശാസ്ത്രത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെയധികം ഭാഷ്യകാരൻ എഴുതിയിരിക്കുന്നത് സാഖ്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ചതുസൂത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുന്നത് സാഖ്യ സിദ്ധാന്ത ഖണ്ഡനമാണ്. ഭാഷ്യകാരൻ സാഖ്യത്തെ ശക്തമായി നിഷേധിക്കുന്നതിന് ഉള്ളൊരു കാരണം, സാഖ്യന്മാർ പറയുന്നത് പ്രകൃതി നിത്യമാണ്, അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്ന പ്രകൃതി മിഥ്യാത്വം അതിനെ അംഗീകരിക്കുന്നില്ല. പ്രകൃതി ജഡമാണ്. ഇത്തരം സിദ്ധാന്തങ്ങളൊന്നും ഭാഷ്യകാരന് സ്വീകാര്യമല്ല. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി അധ്യസ്ഥമാണ്, കല്പിതമാണ് എന്നുള്ളതിനെ സ്വീകരിക്കണം. അത് സാഖ്യന്മാരെ സ്വീകരിക്കാത്തതുകൊണ്ട് സാഖ്യസിദ്ധാന്തത്തെ ഖണ്ഡിക്കുന്നതിനാണ് കൂടുതൽ അവിടെ സമയം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാഖ്യത്തെ ഗീതാകാരൻ സ്വീകരിക്കുന്നു എന്നുള്ളത് ഭാഷ്യകാരന് ഒരിക്കലും അംഗീകരിക്കാമെന്നുള്ള കാര്യമില്ല. സാഖ്യത്തിലെ പല ആശയങ്ങളെയും ഭാഷ്യകാരൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യമായി ഈ ഒരു കാര്യത്തിൽ പ്രപഞ്ചമിഥ്യാത്വത്തെ സാഖ്യ സിദ്ധാന്തത്തിലൂടെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ സാഖ്യന്മാർ പറയുന്ന മറ്റൊന്നാണ് ജീവനാനാത്വം, ജീവന്മാർ പലതാണ്. ഇതെല്ലാം അദ്വൈത സിദ്ധാന്തത്തിനെതിരാണ്. അതുകൊണ്ട് ഇവിടെ സാഖ്യം എന്ന് പറയുന്നതിന് വേദാന്തം എന്നർത്ഥം പറയണം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തം എന്നർത്ഥം. ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു സാഖ്യം എന്നുള്ളതിന് പറയുന്നു. ഗീതയിൽ പൂർണ്ണമായും സാഖ്യ സിദ്ധാന്തം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഗീതയിൽ നിന്നല്ല, മഹാഭാരതത്തിൽ മുഖ്യമായി അവലംബിച്ചിരിക്കുന്നത് സാഖ്യ സിദ്ധാന്തത്തെയാണ്. അതും അറിയണം, മഹാഭാരതത്തിന് ശേഷമാണ് ശങ്കരാചാര്യർ അദ്വൈതത്തെ സ്ഥാപിച്ചത്. അപ്പോൾ ശങ്കരാചാര്യരുടെ അദ്വൈതം എന്തായാലും മഹാഭാരതത്തിൽ ചർച്ച ചെയ്യാൻ വഴിയില്ല. പക്ഷെ അതിനു മുമ്പേ നിലനിന്നിരുന്നതാണ് കപില മഹർഷിയുടെ സാഖ്യം. അതുകൊണ്ട് ആ സാഖ്യ സിദ്ധാന്തത്തിനനുസരിച്ച് ഗീതയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സാഖ്യ സിദ്ധാന്തത്തിനനുസരിച്ചാണ്. അദ്വൈതം എന്ന് പറയുന്ന ആശയം ശങ്കരാചാര്യര് വ്യവസ്ഥാപനം ചെയ്യുന്ന രീതിയിലല്ലെങ്കിലും അത് ഉപനിഷത്തുകളിലുള്ളതാണ്. ശങ്കരാചാര്യർ പറയുന്ന പ്രപഞ്ചമിഥ്യാത്വം ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഉപനിഷത്തിൽ വരുന്നതാണ്. അതിൽ ശങ്കരാചാര്യർ കൂട്ടിച്ചേർത്താണ് പ്രപഞ്ചമിഥ്യാത്വം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുള്ള 10 ഉപനിഷത്തുകളിലും പ്രപഞ്ചമിഥ്യാത്വത്തെ നേരിട്ട് പറയുന്ന വാചകങ്ങളൊന്നുമില്ല, ഒരു വാചകമില്ല. അപ്പോൾ ആ പ്രപഞ്ച മിഥ്യാത്വം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ഒന്നാണ്. ഉപനിഷത്തുകളിലെ ആത്മീയത്വം പോലെയുള്ള സിദ്ധാന്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആ പ്രപഞ്ച മിഥ്യാത്വത്തെ ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ഒന്നാണ്. അത് സാഖ്യന്മാരതിനെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ച മിഥ്യാത്വം ഗീതയിൽ പറയുന്നില്ല. ഇതിലെ 700 ശ്ലോകത്തിൽ ഒരിടത്തും പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നില്ല. എന്നുവെച്ചാൽ ശങ്കരാചാര്യർ പറയുന്ന രീതി പറയുന്നില്ല. അതുകൊണ്ട് സാങ്കേത്യാണ് ഇവിടെ ആശ്രയിച്ചിരിക്കുന്നത് മുഖ്യമായിട്ട്. അതേസമയം കേവലം സാങ്ക്യ സിദ്ധാന്തത്തെയാണ് ഗീതയിൽ പറയുന്നതെന്ന് പറയാനും പറ്റത്തില്ല. പ്രധാനമായും വരുന്നത് എന്താണ്? അവിടെ ഈശ്വരനെ കുറിച്ച് പറയുന്നതിന്. അത് സാങ്കേന്മാർക്ക് സ്വീകാര്യമായ കാര്യമല്ല. പുരുഷനെ കുറിച്ചേ പറയുന്നുള്ളൂ ഇവിടെ. ഉത്തമ പുരുഷനെ കുറിച്ച് പറയുന്നില്ല ഗീതയിൽ. എന്താണ് ഉത്തമ പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്? ആത്മീയത്വത്തെ കുറിച്ച് പറയുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും സാങ്കേന്മാർക്ക് സ്വീകാര്യമായ കാര്യങ്ങളല്ല. അപ്പൊ സാങ്കേന്മാരുടെ കാഴ്ചപ്പാടിൽ നിന്നും വളരെ മുന്നോട്ട് പോയിട്ടാണ് ഗീതയിൽ ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത്. എന്നാലും സാങ്കേന്മാരുടെ പല തത്വങ്ങളെയും ഇവിടെ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും ആചാര്യസ്വാമികൾ സാങ്കി ശബ്ദത്തിന് അർത്ഥം പറയുന്ന എന്താണ്? വേദാന്തം എന്നാണ്. വേദാന്തം എന്ന് വെച്ചാൽ ഉപനിഷത്ത്. സാഖ്യ ജ്ഞാതവ്യ പദാർത്ഥ സംഖ്യായന്തേ യസ്മിൻ ശാന്തരേ. അറിയേണ്ട പദാർത്ഥങ്ങളെ സംഖ്യാനം ചെയ്യുന്നത്, എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് ഏതൊരു ശാസ്ത്രത്തിലാണോ തസ്സാഖ്യം. ചതുർവിംശതി തത്വങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അതിന് എണ്ണിത്തിട്ടപ്പെടുത്തുക എന്ന് പറയുന്നു. തത്വവിഭജനം ചെയ്യുന്നു. സാങ്കേശാസ്ത്രത്തിലാണത് ചെയ്യുന്നത്. തത്വങ്ങൾ 24 അല്ലെങ്കിൽ 25 ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ ആ തത്വങ്ങളുടെ എണ്ണം പറയുക, എണ്ണം പറഞ്ഞ് തത്വങ്ങളെ വേർതിരിക്കുക, അതാണ് സാങ്കേശാസ്ത്രം. അതിൽ ഓരോന്നിനെയും ഇങ്ങനെ വേർതിരിക്കുമ്പോൾ അവിടെ പ്രധാനം, മഹത്തത്വം, ബുദ്ധിതത്വം, അഹങ്കാരതത്വം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ഈ തരത്തിൽ പുരുഷൻ, ഇങ്ങനെ തത്വങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതിന് സാഖ്യം എന്നു പേര് വന്നതെന്നാണ് ഇവിടെ പറയുന്നത്. കൃതാന്തം തസ്യ വിശേഷണം. സാഖ്യേ കൃതാന്തേ, സാഖ്യത്തിനെ വിശേഷിപ്പിക്കുകയാണ് കൃതാന്തം. കൃതം ഇത് കർമ്മ ഉച്ചതി, അതിനെ വ്യാഖ്യാനിക്കുന്നു. കൃതം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. തസ്യ അന്ത, അതിന്റെ അന്തം എന്ന് വെച്ചാൽ കൃതസ്യ പരിസമാപ്തി എത്ര സകൃതാന്ത. കൃതം എന്ന് വെച്ചാൽ കർമ്മം, അതിന്റെ പരിസമാപ്തി എവിടെയാണോ വരുന്നത് അതാണ് കൃതാന്തം. അത് വേദത്തിനനുസരിച്ച് ആ വ്യാഖ്യാനം യോജിക്കുന്നതാണ്. എന്തുകൊണ്ട്? ഉപനിഷത്തിലാണ് കർമ്മങ്ങളുടെ പരിസമാപ്തി വരുന്നത്. ഉപനിഷത് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? കർമ്മത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പൊ കൃതാന്തം എന്ന് പറയുന്നത് വേദാന്തത്തിന് ചേരുന്ന വിശേഷണമാണ്. കർമാന്തൈത്യേതം, കർമാന്തം എന്ന് പറയുന്നത് ഉപനിഷത്തുകളെയാണ്. യാവാനർത്ഥ ഉദപാനെ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനെ പരിസമാപ്യതേ ആത്മജ്ഞാനെ സഞ്ചാതെ സർവകർമ്മണാം നിവൃത്തിയും ദർശയതി. മുമ്പ് 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. യാവാനർത്ഥ ഉദപാനെ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനെ പരിസമാപ്യതേ. സർവകർമ്മങ്ങളെ ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു, ജ്ഞാനത്തിൽ കർമ്മങ്ങളെല്ലാം ഒടുങ്ങുന്നു. ഈ പറയുന്നതെല്ലാം എന്താണ്? ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ സർവകർമ്മങ്ങളുടെയും നിവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. ആത്മജ്ഞാനത്തിൽ സർവകർമ്മങ്ങളും നിവൃത്തിക്കുന്നു എന്ന് പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. ഭാഷകാരൻ പറയുന്ന മുഖ്യമായ സിദ്ധാന്തം ഇതാണ്. ആത്മജ്ഞാനത്തിൽ സർവകർമ്മങ്ങളും നിവർത്തിക്കുന്നു. പക്ഷെ ആ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? നിവൃത്തി എന്ന് പറയുന്നത് കർമ്മങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതാണോ അതോ ഭഗവാൻ പറയുന്നതുപോലെ എന്താണോ പ്രത്യേ ഏവജ കർമ്മണി, കർമ്മത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണോ നിവൃത്തി? ഇതാണ് ഗീതാകാരനും ഭാഷ്യകാരനും തമ്മിലുള്ള വ്യത്യാസം. നിവൃത്തിയെ നിഷേധിക്കുകയല്ല. ഭാഷ്യകാരൻ എന്താണ് പറയുന്നത്? നിവൃത്തി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ഉപേക്ഷിക്കണം. ഗീതാകാരൻ എന്താണ് പറയുന്നത്? കർമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അത് നിവൃത്തി തന്നെയാണ്. ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥ തസ്മിൻ ആത്മജ്ഞാനാർത്ഥേ സാങ്കേ കൃതാന്തേ വേദാന്തേ പ്രോക്താനി കഥിതാനി സിദ്ധേ നിഷ്പത്യർത്ഥം സർവകർമ്മണ. അതുകൊണ്ടെന്താണ്? ആത്മജ്ഞാനാർത്ഥം ഉള്ള സാങ്കേത്തിൽ, കൃതാന്തത്തിൽ, വേദാന്തത്തിൽ, കൃതാന്തമാകുന്ന സാങ്കേത്തിൽ, വേദാന്തത്തിൽ എന്ന് വെച്ചാൽ ഉപനിഷത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു? സർവകർമ്മങ്ങളുടെയും നിഷ്പത്തിക്ക് വേണ്ടിയുള്ള ഈ കാരണങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഈ കാരണങ്ങളെക്കുറിച്ച് ശരിക്കും ചർച്ച ചെയ്യുന്നത് സാങ്കേശാസ്ത്രത്തിൽ തന്നെയാണ്. ഇവിടെ ഭാഷ്യകാരൻ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് സാങ്കേശാസ്ത്രത്തിലാണ് പ്രധാനമായിട്ട്. സാഖ്യ കൃതാന്തം ജ്ഞാനസിദ്ധാന്തം എന്നാണ് മാധവാചാര്യർ വ്യാഖ്യാനിക്കുന്നത്. സാഖ്യം എന്ന് വെച്ചാൽ ജ്ഞാനസിദ്ധാന്തം ആണ്. അപ്പോൾ കർമ്മങ്ങൾ നിഷ്പന്നമാകുന്നതിനുള്ള കരണങ്ങൾ അതെന്താണെന്ന് അടുത്ത് പറയുന്നു. പഞ്ചേമാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക്ചേഷ്ഠ ദൈവം ചൈവാത്ര പഞ്ചമം കാനി താനി ഇതിച്ഛതി. എന്തൊക്കെയാണ് കാരണങ്ങൾ കർമ്മം നിഷ്പന്നമാകുന്നതിനുള്ള? അത് പറയുന്നു, അധിഷ്ഠാനം ഇച്ഛാദ്വേഷ സുഖ ദുഃഖ ജ്ഞാനാദീനാം അഭിവ്യക്തേരാശ്രയോ അധിഷ്ഠാനം ശരീരം. അധിഷ്ഠാനം എന്ന് പറയുന്നത് ശരീരമാണ്. അത് മിക്കവാറും എല്ലാ ആചാര്യന്മാരും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അധിഷ്ഠാനം എന്ന് പറയുന്നത് ശരീരമാണ്. അത് ഭാഷ്യകാരൻ ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നു, ഇച്ഛാദ്വേഷ സുഖ ദുഃഖ ജ്ഞാനാദീനാം. ഇച്ഛാദ്വേഷം സുഖം ദുഃഖം ജ്ഞാനം ഇവിടെയെല്ലാം അഭിവ്യക്തേഹെ ആശ്രയം. അഭിവ്യക്തി അതിന്റെ എല്ലാം പ്രകടഭാവം, അതിനാശ്രയമായിരിക്കുന്ന എന്താണ്? ശരീരമാണ്. കാരണം ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് മനസ്സിൽ ഇച്ഛാദ്വേഷം സുഖം ദുഃഖം ജ്ഞാനം ഇതെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് അധിഷ്ഠാനം എന്ന് പറയുന്നത് ശരീരമാണ്. ഈ ശരീരമാണ് കർമ്മത്തിന് ഉള്ള ഒരു കാരണം. അത് വളരെ വ്യക്തമാണ്. തഥാ കർത്ത ഉപാധി ലക്ഷണവും മറ്റൊന്നെന്താണ്? ഉപാധി ലക്ഷണമായിരിക്കുന്ന, ഉപാധി പ്രധാനമായിരിക്കുന്ന കർത്താവ്. കർത്താവ് എന്ന് പറയുന്നതിനിവിടെ ഭോക്താവ് എന്ന് പറയും. ഉപാധി പ്രധാനമായിരിക്കുന്ന ഭോക്താവ്, കർത്താവും ഭോക്താവുമായിരിക്കുന്ന ഒരാൾ തന്നെ അദ്വൈതമനുസരിച്ച്. സംഖ്യന്മാരിൽ ചിലർ എന്താണ്, ആത്മാവ് കർത്താവല്ല എന്നാ ഭോക്താവാണ്, അങ്ങനെയെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം കർത്താവും ഭോക്താവും ഒന്ന് തന്നെ. ജീവൻ ഉപാധി പ്രധാനിയായിരിക്കുന്ന, ഉപാധി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിയാദി. ബുദ്ധിയാദികൾക്ക് പ്രാധാന്യം വരുന്ന ആജീവഭാവം. ബുദ്ധിയാദികൾക്ക് പ്രാധാന്യം വരുന്ന എന്തുകൊണ്ട് പറയുന്നു? അദ്വൈത മതമനുസരിച്ച് ജീവനും പരമാത്മാവും ഒന്ന് തന്നെ. ആ പരമാത്മാവിൽ തന്നെ ബുദ്ധിയാദികൾക്ക് പ്രാധാന്യം വരുമ്പോൾ അവനെ കർത്താവെന്നും ഭോക്താവെന്നും പറയുന്നു. കരണം ച ശ്രോത്രാദികം, അതിനും ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. കരണം എന്ന് പറയുന്നത് ശ്രോത്രാദികളാണ്. ശബ്ദാദ്യുപലബ്ധയെ പൃഥക്വിധം, അത് നാനാ പ്രകാരത്തിലുണ്ട്. ശബ്ദാദികളുടെ ഉപലബ്ധിക്ക് വേണ്ടി, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ഉപലബ്ധിക്ക് വേണ്ടി ദ്വാദശ സംഖ്യം, പന്ത്രണ്ടുണ്ടത് എണ്ണത്തിൽ. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അങ്ങനെ പന്ത്രണ്ട്. അതാണ് ദ്വാദശ സംഖ്യം. ദ്വാദശ സംഖ്യം, ദ്വാദശം എണ്ണത്തിലുള്ളത്, ആ സംഖ്യയിൽ നിന്നാണ് സാഖ്യം എന്ന് വന്നത്. സാഖ്യശബ്ദത്തിന് ഭാഷ്യകാരൻ ജ്ഞാനം എന്നർത്ഥം പറയുന്നുണ്ട് വേറെ രീതിയിൽ. പക്ഷെ യഥാർത്ഥത്തിലുള്ള സാഖ്യശാസ്ത്രത്തിൽ സാഖ്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വന്നതാണ്, സംഖ്യ നിന്ന് വന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ദ്വാദശ സംഖ്യം എന്ന് സാഖ്യന്മാർ പറയുന്നതാണ്. വിവിധാശ്ച പ്രതക്ചേഷ്ഠ വായവീയാഹ പ്രാണാപാനാദ്യാഹ. വിവിധാശ്ച പ്രതക്ചേഷ്ഠ, ചേഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? ചേഷ്ഠ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ, പ്രവൃത്തിയെ പറയുകയാണ്. വായവീയാഹ പ്രാണാപാനാദ്യാഹ, വായവീയ ചേഷ്ടകൾ, പ്രാണനപാൻ ഉദാനൻ സമാനൻ വ്യാൻ എന്ന് പറയുന്ന പ്രാണൻ വ്യാപാരത്തെയാണ് ഇവിടെ ചേഷ്ഠ എന്ന് പറയുന്നത്. ഇതും കർമ്മത്തിന് കാരണമാണ്. അപ്പോൾ അധിഷ്ഠാനമായിരിക്കുന്ന ശരീരം കർമ്മത്തിന് കാരണമാണ്, കർത്തൃത്വവും ഭോക്തൃത്വവും അത് കർമ്മത്തിന് കാരണമാണ്. ഇവിടെ പറയുന്ന 12 കരണങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അത് കർമ്മത്തിന് കാരണമാണ്. ചേഷ്ട എന്ന് പറഞ്ഞാൽ വായവീയ പ്രാണാപാനാദികളുടെ വ്യാപാരങ്ങൾ ശരീരത്തിൽ നടക്കുന്ന ചേഷ്ടകൾ, അതും കർമ്മത്തിന് കാരണമാണ്. പൃഥകം എന്ന് വെച്ചാൽ വെവ്വേറെ, വിവിധ, ഓരോന്ന് ഓരോ തരത്തിൽ പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് പൃഥക് എന്ന് പറഞ്ഞു. പൃഥക് എന്ന് വെച്ചാൽ വേറിട്ട് വേറെ. ദൈവം ചെയ്യുക, ദൈവമേവ ച അത്ര ഏതേഷു ചതുർഷു പഞ്ചമം പഞ്ചാനാം പൂരണം ആദിത്യാദി ചക്ഷുരാദി അനുഗ്രാഹകം. ദൈവം എന്ന് പറയുന്നത് ഇനി അഞ്ചാമതൊന്നിനെ സ്വീകരിക്കുന്നു. പഞ്ചൻ ശബ്ദത്തിൽ നിന്ന് പൂരണപ്രത്യാന്തം വന്നാണ് പഞ്ചമശബ്ദം. ചതുർത്ഥം, പഞ്ചമം, ഷഷ്ഠം എല്ലാം പൂർണപ്രത്യയങ്ങൾ. സാധാരണ പൂർണ്ണം എന്ന് പറയുന്നത് എന്താണ്? നാലു പേരുണ്ട്, അഞ്ചാമതൊരാളെ വരുമ്പോൾ നമ്മൾ പറയുവാൻ അഞ്ചാമത്തവൻ എന്ന് പറയും. അങ്ങനെ പറയുന്നതിനാണ് പൂർണപ്രത്യാന്തം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പഞ്ചമം അത്ര ഏതേഷു ചതുർഷു പഞ്ചമം പഞ്ചാനാം പൂരണം എന്ന് പറയുന്നതാണ്. പഞ്ചമം എന്ന് പറയുന്നത് അഞ്ചാമത്തതെന്ന് പറഞ്ഞ് പൂരിപ്പിക്കുന്നത്. നാലെണ്ണം പറഞ്ഞിട്ട് അഞ്ചാമത്തതിനെ പറയുമ്പോൾ അഞ്ചാമൻ എന്ന് പറയുന്നു. അതാണ് പൂർണപ്രത്യാന്തം, പൂർണമെന്ന് പറയുന്നു. പഞ്ചമശബ്ദം അങ്ങനെയാണ്. ചതുർഷു പഞ്ചമം പഞ്ചാനാം പൂരണം എന്താണ്? ആദിത്യാദി, അതെന്താണ്? ആദിത്യാദി ദേവതകൾ. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ടെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അദ്വൈത ഗ്രന്ഥങ്ങളിലെല്ലാം പഠിക്കാറുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും. ചക്ഷുരേന്ദ്രിയത്തിൽ ആദിത്യൻ ദേവനായിരിക്കുന്നു എന്നും മറ്റും പഠിക്കാറുണ്ട്. അങ്ങനെയുള്ള ആദിത്യാദി ദേവതകളെയാണ്. അതെന്താണ്? ചക്ഷുരാദി അനുഗ്രാഹകം. ചക്ഷുരാദികൾക്ക് ശക്തി പകരുന്നതാണത്. ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിത്യാദി ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിന് ശക്തി അവയാണ് കൊടുക്കുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദി ദൈവികം, ഇങ്ങനെ മൂന്നായിട്ട് പ്രപഞ്ചത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്നിടത്താണ് ഈ ആദി ദൈവത സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത്. ഓരോന്നിനും അതുണ്ടെന്നാണ്. അതുപോലെ ആത്മീക സങ്കല്പത്തെക്കുറിച്ചും പറയുന്നു. ഇവിടെ പറയുന്നു ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതകളുണ്ട്. ആ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. ആ ദേവതകളുടെ സഹായമില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ തേജസ്സമാണ്. ചക്ഷുരേന്ദ്രിയം തേജസ്സമാണ്. മറ്റ് ഇന്ദ്രിയങ്ങളെല്ലാം പഞ്ചഭൗതികമാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ഭൂതകാര്യമാണ് മുഖ്യമായിട്ട്. ഈ ഇന്ദ്രിയങ്ങൾ ജഡങ്ങളായതുകൊണ്ട് ഇവയ്ക്ക് സ്വയം പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ആത്മസാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിന് ഓരോ ചൈതന്യ വിശേഷമുണ്ട്, ഒരു പ്രത്യേക ചൈതന്യമുണ്ട്. ആ ചൈതന്യങ്ങൾക്ക് കൊടുക്കുന്ന പേരാണ് ആദിത്യൻ, ഇന്ദ്രൻ, യമൻ, ഇങ്ങനെയെല്ലാം പറയുന്നു. അതാണ് ചക്ഷുരാദി അനുഗ്രാഹകമായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ദൈവശബ്ദത്തിന് ഇവിടെ ദേവത എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഭാഷകാരൻ. രാമാനുജാചാര്യനും മധ്വാചാര്യനും മറ്റും പറയുന്നത് ദൈവം എന്ന് വെച്ചാൽ പരമാത്മാവ്, അന്തര്യാമി എന്നൊക്കെയാണ്. അങ്ങനെ പറയാൻ കാരണം ജീവന്റെ സർവചേഷ്ടകളും ഈശ്വരാധീനമാണ്. അതാണ് രാമാനുജാചാര്യരുടെ മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ട് ദൈവം ആണ് അഞ്ചാമനായിരിക്കുന്നത്. അഞ്ചാമനെന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. പൂർണപ്രത്യം വരുമ്പോൾ അങ്ങനെ ഒരു വിശേഷണം കൂടിയുണ്ട്. നാലെണ്ണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അഞ്ചാമൻ ഇന്നതെന്ന് പറയുമ്പോൾ അഞ്ചാമനൊരു ഒരു വിശേഷത വരുന്നു. അതെന്താണ് വിശേഷത? അവിടെ അഞ്ചാമനായിരിക്കുന്നത് ഈശ്വരനാണ്, പരമാത്മാവാണ്. പരമാത്മാവ് അതിനധീനമാണ് ഈ ജീവന്മാരുടെ ഈ പ്രവൃത്തികളെല്ലാം എന്ന് പറയുന്നു. അപ്പൊ ദൈവശബ്ദത്തിന് അവിടെ പരമാത്മാവെന്നർത്ഥം. മധ്വാചാര്യനും അന്തര്യാമി എന്നർത്ഥം പറയുന്നു. കാരണം ഇനി പറയുന്നതാണ് ഭ്രാമയൻ സർവഭൂതാനി. ഞാൻ അന്തര്യാമി രൂപത്തിലിരുന്നു കൊണ്ട് സർവഭൂതങ്ങളെയും ചലിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അഞ്ചാമനായിരിക്കുന്നത് ദൈവമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ആ പരമാത്മാവാണെന്നാണ്. ചില വ്യാഖ്യാതാക്കൾ രാമാനുജൻ മാധ്വാചാര്യരോട് പറയുന്നത് അദൃഷ്ടമെന്നാണ്. വല്ലഭാചാര്യരാണ് അന്തര്യാമി എന്നർത്ഥം പറയുന്നത്. ഓരോ ആചാര്യന്മാർക്കും ഓരോ അഭിപ്രായമാണ്. രാമാനുജൻ പരമാത്മാവ്, സുരേശ്വരാചാര്യങ്ങളൊക്കെ ഇവിടുത്തെ അഭിപ്രായം തന്നെ. ഭാഷ ശേശ്വര സാങ്കേ എന്ന് പറയുന്ന യോഗശാസ്ത്രത്തെ, യോഗശാസ്ത്രത്തെയാണ് ശേശ്വര സാങ്കേ എന്ന് പറയുന്നത്. അവിടെ തജ്ജപ തദർത്ഥഭാവന എന്നെല്ലാം പറഞ്ഞ് ഈശ്വര ആരാധനയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സർവേഷാമവി ഗുരു എന്നെല്ലാം യോഗസൂത്രങ്ങളിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ശേശ്വര സാങ്കേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവശബ്ദത്തിന് സാധാരണ ഈശ്വരൻ എന്നുള്ള അർത്ഥം സംസ്കൃതത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നുവെച്ചാൽ ഉപയോഗിക്കാറില്ല എന്ന് പറയാൻ കാരണം അമരകോശത്തിനും മറ്റും നിഘണ്ടുവിനും മറ്റും ദൈവം ഭാഗ്യം എന്നും മറ്റുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറയുന്ന ദൈവം എന്നുള്ള അർത്ഥത്തിൽ സാധാരണഗതി ഉപയോഗിക്കാറില്ല, എന്നാൽ ഉപയോഗിക്കാറുണ്ട്. സംസ്കൃത ഭാഷയിൽ ദൈവത്തിന് ഈശ്വരൻ എന്നുള്ള അർത്ഥം ഇല്ലാന്നില്ല. ഭാഗ്യം, ഭാഗധേയം, വിധി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അമരകോശത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇവിടെ രാമാനുജാചാര്യനും മറ്റും ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നുള്ള അത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ മഹാഭാരതത്തിനും മറ്റും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ സാധാരണ അങ്ങനെ പ്രയോഗിക്കാറില്ല. പക്ഷെ മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിധി എന്നുള്ള അർത്ഥത്തിലല്ല, ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് മലയാള ഭാഷയെ പ്രയോഗിക്കുന്നത്. സംസ്കൃതത്തിൽ മുഖ്യമായും അത് തന്നെ അർത്ഥം വിധി, പക്ഷെ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കുന്നതാണ് ഇവിടെ രാമാനുജനും മറ്റും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഭാഷകാരൻ ദേവത എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും പ്രയോഗിക്കാറുണ്ട്. ദൈവം ദേവത എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. അതെന്തായാലും ഇവർ പറയുന്ന എല്ലാ വ്യാഖ്യാനങ്ങളും യോജിക്കുന്നതാണ്. ദേവത എന്നുള്ള അർത്ഥം എടുത്താലും ശരി, അദൃഷ്ടം എന്നുള്ള അർത്ഥം എടുത്താലും ശരി, ഈശ്വരൻ എന്നുള്ള അർത്ഥം എടുത്താലും ശരി, ഇവിടെ അതെല്ലാം യോജിക്കുന്നതാണ്. കാരണം ഇതെല്ലാം കർമ്മത്തിന് കാരണമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കർമ്മം ജീവനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആചാര്യന്മാരുടെ അർത്ഥ പറഞ്ഞതിൽ പലതാണെങ്കിലും താല്പര്യത്തിൽ വ്യത്യാസമുണ്ട്, ഒന്ന് തന്നെയാണ്. എവിടെ പരമാർത്ഥദർശി സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് ശങ്കരാചാര്യർ പറയുന്നത് അങ്ങനെയാണ്. ആത്മജ്ഞാന നിഷ്ഠ സർവകർമ്മ സന്യാസത്തോടു കൂടി എന്ന് പറയുമ്പോൾ അതൊരു സാധനയാണ് ശങ്കരാചാര്യർ പറയുന്നത്. അത് ജ്ഞാനനിഷ്ഠയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, മുക്തനെയും മുമുക്ഷു എന്ന് പറയും, മുമുക്ഷുവിനെയും മുക്തനെന്ന് പറയും. അത് ഓരോ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. തത്വമസി എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമാർത്ഥദർശിയാണ്. എന്തുകൊണ്ട്? അതിന്റെ അർത്ഥത്തെ ശരിയായി മനസ്സിലാക്കുന്നു. വിത്പന്നനായവനെയും പരമാർത്ഥദർശി എന്ന് പറയും. പരമാർത്ഥദർശി എന്ന് പറയുന്നത് മുക്തനെയും പറയാം, പരമാർത്ഥത്തെ അറിയുന്നവൻ. അതായത് തത്വമസി എന്ന് പറയുന്ന വാക്യം കേൾക്കുമ്പോൾ ഒരാൾ പറയാണ് തസ്യത്വമസി എന്ന് പറഞ്ഞാൽ അയാൾ പരമാർത്ഥദർശിയല്ല. അപ്പോൾ തദേവത്വം അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പരമാർത്ഥദർശിയാണ്. അയാൾക്കതിൽ നിന്ന് എന്ത് ജ്ഞാനം ഉണ്ടാകുന്നതനുസരിച്ചിട്ടാണ് പരമാർത്ഥ ദർശനം എന്ന് പറയുന്നത് ആചാര്യസ്വാമികൾക്ക്. ആ ദർശനം അല്ലെങ്കിൽ ആ അറിവ് ഉണ്ടായി. ഇനി അയാൾ മുക്തനായില്ലെങ്കിലും അയാൾ പരമാർത്ഥ ദർശിയല്ല, കാരണം അയാൾ പരമാർത്ഥത്തെ അറിഞ്ഞു. എന്നുവെച്ചാൽ പരോക്ഷമായ ജ്ഞാനവും പരമാർത്ഥ ദർശനം തന്നെ, അപരോക്ഷമായ ജ്ഞാനവും പരമാർത്ഥ ദർശനം തന്നെ. അതിനാൽ വ്യത്യാസം വരുന്നത് എന്താണ്? പരമാർത്ഥദർശി എന്ന് പറയുന്നതടത്ത് നമ്മൾ മുക്തൻ എന്നാണ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മജ്ഞാനി എന്നുള്ള മുഖ്യമായ അർത്ഥം എടുക്കുകയാണെങ്കിൽ, അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ട് കർമ്മങ്ങൾ ബാധിച്ചിരിക്കുന്നത് എന്നർത്ഥമുള്ളത്. സാധന എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അവിടെ സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് വേണ്ടി കർമ്മങ്ങൾ ഉപേക്ഷിച്ചവൻ എന്നുള്ള അർത്ഥത്തെ എടുക്കണം. സന്ദർഭം അനുസരിച്ച് അത് അർത്ഥം എടുത്തോളും. എവിടെയും ആ ശബ്ദം യോജിപ്പിക്കാം. മുമുക്ഷുവിനെയും പരമാർത്ഥദർശി എന്ന് പറയാം. മുമുക്ഷു എന്ത് ചെയ്യുന്നു? കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു അദ്വൈത സിദ്ധാന്തമനുസരിച്ച്. എന്നിട്ട് അയാൾ ജ്ഞാന നിഷ്ഠയിലിരിക്കുന്നു, അയാളും പരമാർത്ഥദർശിയാണ്. ഇനി അയാൾ ജ്ഞാന പ്രാപിച്ചവനാണെങ്കിലോ അയാളിൽ കർമ്മം ഉണ്ടായിരുന്നാലും ജ്ഞാനം കൊണ്ട് അയാളുടെ കർമ്മം ബാധിച്ചിരിക്കുന്നു, കർമ്മമുണ്ട്. അപ്പോൾ അയാളും പരമാർത്ഥദർശിയാണ്. അപ്പൊ സന്യാസി ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി കർമ്മത്തെ ഉപേക്ഷിച്ച സന്യാസി പരമാർത്ഥദർശിയാണ്. എന്തുകൊണ്ട്? അയാൾ ജീവാത്മ പരമാത്മ ഏകത്വമാണ് അയാളുടെ ജ്ഞാനം. ആ ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി അയാൾ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി. അയാളും പരമാർത്ഥദർശിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ശബ്ദത്തിന് ഇന്ന അർത്ഥമേ പാടുള്ളൂ, ആ അർത്ഥം തന്നെ എല്ലായിടത്തും സ്വീകരിക്കണമെന്ന് ഒരു ശബ്ദത്തെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞ ആത്മാവെന്ന് പറയുന്ന ശബ്ദം, ആത്മാവെന്ന് പറഞ്ഞ ശബ്ദം കണ്ടുകഴിഞ്ഞാൽ ഇത് ഇന്നത് തന്നെ ആയിരിക്കണമെന്ന് പറയാൻ പാടില്ല. കാരണം അദ്വൈതത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നിടത്ത് പലയിടത്തും ചിലടത്ത് അത് ശരീരമെന്നും ചിലടത്ത് മനസ്സെന്നും ചിലടത്ത് ജീവാത്മാവെന്നും ജീവനെന്നും ചിലടത്ത് പരമാത്മാവെന്നും എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കും. അതുകൊണ്ട് ഓരോ ശബ്ദത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ധരിച്ചു വയ്ക്കരുത് ഈ ഇത് മാത്രമേ ഉള്ളൂ ഇതിനർത്ഥം എന്ന് ധരിച്ചു വെച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാലും ആ ശബ്ദത്തിന് അർത്ഥത്തെ തന്നെ കൽപ്പിക്കും, ആശയക്കുഴപ്പം വരും. അത് സന്ദർഭമനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ദൈവശബ്ദത്തിനുള്ള ഭാഷകാരാർത്ഥം പറഞ്ഞിരിക്കുന്നത് ദേവത എന്നാണ്, ഇന്ദ്രിയങ്ങൾക്ക് അനുഗ്രാഹകമായിരിക്കുന്ന ദൈവം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ കർമ്മം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇത് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ കർമ്മങ്ങൾ നടന്നു തന്നെ തീരണം. കാരണം ഈ കർമ്മങ്ങളെല്ലാം ജീവനോട് ചേർന്നിരിക്കുന്നതാണ്, സൂക്ഷ്മങ്ങളാണ്. കാരണം ജീവന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ജീവന്റെ തന്നെ ഭാഗമായിരിക്കുന്നതാണ് ഈ ഉപകരണങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ ദേവത തന്നെ ഇവിടെ പറഞ്ഞു, ഭാഷകാരൻ തന്നെ പറഞ്ഞു, ഓരോ ഇന്ദ്രിയങ്ങൾക്കും അനുഗ്രാഹക ശക്തിയായിരിക്കുന്ന ആദിത്യാദി ദേവതകൾ, ആ ദേവതകളിലൊന്നും ജീവന് യാതൊരു സ്വാതന്ത്ര്യമില്ല. അവിടെയൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഈശ്വരനെ പറ്റും, ജീവന് സാധ്യമല്ല. അപ്പോൾ ഈ കർമ്മങ്ങളുടെ മേലൊരു നിയന്ത്രണം, പൂർണ്ണമായ നിയന്ത്രണം ജീവന് ഈ ഉപകരണങ്ങളോടുകൂടിയിരിക്കുമ്പോൾ അസാധ്യമാണ്. അപ്പോൾ ജീവൻ കർമ്മം ചെയ്യുകയല്ലാതെ അവനെ നിവർത്തിയില്ല. അങ്ങേറ്റം വന്നാൽ അവന് കർമ്മങ്ങളെ തിരഞ്ഞെടുക്കാം, ഇന്ന കർമ്മമാകാം, ഇന്നത് വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിയാൻ ജീവന് സാധ്യമല്ല. എന്തുകൊണ്ട്? ആ കർമ്മങ്ങൾ കാരണമായിരിക്കുന്നത് ഇവയൊക്കെയാണ്, അതിസൂക്ഷ്മങ്ങളാണ്. ഇവയെല്ലാം തന്നെ എന്താണ്? ജീവന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിച്ചേർന്നാണ് ജീവന്റെ നിലനിൽപ്പ്. ഇതില്ലെങ്കിൽ പിന്നെ അവിടെ ജീവനില്ല, ജീവഭാവം തന്നെ നശിക്കുന്നു, പിന്നെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ജീവഭാവത്തിലിരിക്കുമ്പോൾ ഈ കർമ്മങ്ങളെ അവന് നിശേഷം ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഈ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് അർജുനനെന്ത് മനസ്സിലാവും? കർമ്മത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങൾ മനസ്സിലാകും. ബാഹ്യമായ കർമ്മത്യാഗം അസംഭവമാണ്, അസാധ്യമാണെന്ന് ബോധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക്ചേഷ്ഠ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിരയത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചേതേതസ്യ ഹേതവഃ ശരീരവാങ്മനോഭിര്യത് കർമ്മ ത്രിഭിഹി പ്രാരഭതേ നിർവർത്തയതി നരഃ. ശരീരവാങ് മനസ്സുകളെ കൊണ്ട് മുഖ്യമായ കർമ്മങ്ങൾ ഇതൊക്കെയാണല്ലോ, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സും ചെയ്യുന്ന കർമ്മങ്ങൾ. ത്രിഭിർ ഏതൈഹി ഈ മൂന്നിനെ കൊണ്ട് പ്രാരഭതേ നിർവർത്തയതി അനുഷ്ഠിക്കുന്ന ആര്? നരഹ, മനുഷ്യൻ. മനുഷ്യൻ ഈ മൂന്നിനെ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് ന്യായം വാ ധർമ്മ്യം ശാസ്ത്രീയം, വിപരീതം വാ അശാസ്ത്രീയം അധർമ്മ്യം. അത് ന്യായമാകാം എന്ന് വെച്ചാൽ ധർമ്മശാസ്ത്രീയമായ കർമ്മങ്ങളാകാം, വേദവിഹിതമായ കർമ്മങ്ങളാകാം. വിപരീതം വാ അശാസ്ത്രീയം അധർമ്മ്യം അതാകാം. ഇനി എച്ചാവി പശുകാരൻ ഒന്നുകൂടെ വ്യാഖ്യാനിക്കുന്നു. നിമിഷിത ചേഷ്ടാദി കണ്ണടക്കുക തുറക്കുക തുടങ്ങിയ ജീവനഹേതുവും ജീവനഹേതുവായിട്ടുള്ള പ്രാണഹേതുവായിട്ടുള്ള കർമ്മങ്ങൾ, ജീവന നിമിത്തമായ കർമ്മങ്ങൾ എന്ന് പറയും. ജീവൻ എന്ന് വെച്ചാൽ പ്രാണം, ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, അത് ഹേതുവായിട്ടുള്ള കർമ്മങ്ങൾ, അതായത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിരിക്കുന്ന കർമ്മങ്ങൾ ആണ് ജീവനഹേതു, ജീവന നിമിത്തം എന്നെല്ലാം പറയും. തഥപി പൂർവകൃത ധർമാധർമ്മയോരേവ കാര്യം, ഈ കർമ്മങ്ങളെല്ലാം തന്നെ എന്താണ്? ധർമാധർമ്മ കാര്യമാണ്. ഇതി ന്യായവിപരീതയോരേവ ഗ്രഹണേന ഗ്രഹീതം. ന്യായം വാ വിപരീതം വാ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാണൻ പ്രവൃത്തികൾ ശരീരത്തിന്റെ വരെ എടുത്തുകൊള്ളണമെന്നാണ് സർവകർമ്മങ്ങളെ. അപ്പോ കർമ്മം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഭാഷകാരൻ എടുക്കുന്ന വൈദിക കർമ്മങ്ങളെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കർമ്മം എന്നുള്ളതിന് വളരെ വിശാലമായൊരർത്ഥത്തെ എടുത്ത്, എന്നുവെച്ചാൽ ഗീതാകാരൻ പറയുന്ന അർത്ഥത്തെ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവന നിമിത്തമായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാണചലനം വരെയുള്ള കർമ്മങ്ങൾ ഇവിടെ ഭാഷകാരൻ കർമ്മമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ വൈദിക കർമ്മങ്ങൾ മാത്രമല്ല എടുത്തിരിക്കുന്നത്. ഇതാണ് ഗീതയുടെ കർമ്മമെന്ന് പറയുമ്പോൾ മുഖ്യമായും ഇതിനെയാണ് ഗീതാകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. പശ്യൻ ശൃണ്മൻ എന്നെല്ലാം പറഞ്ഞത് എന്താണ്? ഈ പ്രാണകർമ്മങ്ങളെ കൂടെ എടുത്തുകൊണ്ടാണ്. പഞ്ചേത ഏതോക്താഹ തസ്യ സർവസൈവ കർമ്മണോ ഹേതവ കാരണമാണ്. ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് ഈ കർമ്മങ്ങളുടെ കാരണങ്ങൾ: അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ട, ദൈവം. ഈ അഞ്ചെണ്ണമാണ് മനുഷ്യന്റെ ശരീരത്തിലെ സർവകർമ്മങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ ജീവനുള്ള സർവകർമ്മങ്ങൾക്കും കാരണം. ശരീരവും മനസ്സും എല്ലാം എടുക്കാം. നനു ഏതാനി അധിഷ്ഠാനാദീനി സർവകർമ്മണാം കാരണാനിയും പറയുന്നു. അധിഷ്ഠാദികളാണ് സർവകർമ്മങ്ങൾക്കും കാരണം. കഥമുച്ചത് ശരീരവാങ് മനോഭിരിയത്കർമ്മ പ്രാരംഭതേ. ഇത് അങ്ങനെയിരിക്കെ ശരീരവാക്ക് മനസ്സുകളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്നതിന് പ്രത്യേകം പറഞ്ഞു. കാരണം ഈ അധിഷ്ഠാനാദികൾ ശരീരത്തിന് നടക്കുന്ന പ്രാണവ്യാപാരങ്ങൾ കൂടി കാരണമാണ്. അങ്ങനെയിരിക്കെ വിശേഷിച്ച് ശരീരവാക്ക് മനസ്സുകളെ കൊണ്ട് ചെയ്യുന്ന കർമ്മം എടുത്തു പറഞ്ഞു എന്തിനെന്നാണ്? ഇവിടെ ഭാഷകാരനാണ് ഒന്നുകൂടെ വ്യാഖ്യാനിക്കുന്നു. നേശദോഷ വിധിപ്രതിഷേധ ലക്ഷണം സർവം കർമ്മ ശരീരത്രയ സാധനം. മുഖ്യമായിട്ട് വിധിപ്രതിഷേധ രൂപത്തിലുള്ള കർമ്മം ഇതാണ് വിഹിതമായ കർമ്മം, വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന കർമ്മം. സർവം കർമ്മ ശരീരാദി ത്രയപ്രധാനം. അതിന് ശരീരം, വാക്ക്, മനസ്സ് മൂന്നിനാണ് പ്രാധാന്യം. വിധിപ്രതിഷേധ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? യാഗങ്ങളും മറ്റും അത് ശരീരം കൊണ്ട് ചെയ്യുന്നു, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു, മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. ഉപാസന ധ്യാനമാണ്. അപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കേണ്ടതുണ്ട്, ധ്യാനം അല്ലെങ്കിൽ സങ്കല്പം. അപ്പോൾ വിധിപ്രതിഷേധ രൂപത്തിൽ ശരീരം, വാക്ക്, മനസ്സ് ഈ മൂന്നിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞു എന്നാണ്. കാരണം ഭഗവാൻ ഇവിടെ ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചാണ്. യജ്ഞത്തിൽ കൈകൊണ്ട് ഹവിസർപ്പിക്കണം, അത് ശരീരം കൊണ്ടുള്ള കർമ്മമായി. നാക്കുകൊണ്ട് മന്ത്രം ചൊല്ലണം, വാചിക കർമ്മമായി, വാക്കർമ്മമായി. മനസ്സുകൊണ്ട് സങ്കല്പിക്കണം, ഇതം നമമ എന്നെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിക്കണം. അപ്പോൾ എന്തായി? അവിടെ ശരീരത്തിലെ പ്രധാനമായി അതാണ് മുഖ്യമായ കർമ്മമെങ്കിലും, അത് ഭാഷ്യകാരം പറയണമെങ്കിലും, തദംഗതയ ദർശന ശ്രവണാദിജ ജീവന ലക്ഷണം ത്രിദൈവ രാശീകൃതം ഉച്ചതി. അങ്ങനെയാണെങ്കിലും ദർശന ശ്രവണാദി കാണുക കേൾക്കുക തുടങ്ങിയ കർമ്മങ്ങൾ അത് ജീവന ലക്ഷണം പ്രാണൻ നിമിത്തമായിട്ടുള്ള കർമ്മങ്ങളാണ്. അതിനെ കൂടെ ചേർത്തുകൊണ്ട് ത്രിദൈവ രാശീകൃതം ഉച്ചതി മൂന്ന് വിഭാഗമായിട്ട് ഇവിടെ പറഞ്ഞതാണ്. ശരീരാദിഭിർ ആരഭ്യതേ ഇതി, ശരീരാദികളെ കൊണ്ട് ചെയ്യുന്നു എന്ന് മൂന്നെണ്ണം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം ശരീരം വാക്ക് മനസ്സുകൊണ്ട് മാത്രമേ കർമ്മങ്ങളുള്ളൂ എന്നുള്ളതല്ല, പ്രാണചലനങ്ങൾ കൂടി കർമ്മങ്ങളെന്നു എടുത്തോണം. മാത്രമല്ല ഫലകാലേവി തത്പ്രധാനേഹി സാധനേഹി ഭുജ്യതേഹി, ഫലം അനുഭവിക്കേണ്ടി വരുമ്പോഴും എന്താണോ ശരീര വാക്ക് മനസ്സുകളെ കൊണ്ടാണോ മുഖ്യമായിട്ട് തത്പ്രധാനേഹി സാധനേഹി ഭുജ്യതേഹി കർമ്മഫലത്തെ അനുഭവിക്കുന്നതും. അതുകൊണ്ടാണ് ഇതി പഞ്ചാനാമേവ ഹേതുത്വം ന വിരുദ്ധതേ, അതുകൊണ്ടാണ് ഈ അഞ്ചെണ്ണത്തിനും ഹേതുത്വം പറയുന്നതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഭാഷകാരം പറയുന്നത് കർമ്മങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് വിധി നിഷേധ രൂപത്തിലുള്ള കർമ്മത്തെ മാത്രമല്ല എടുക്കേണ്ടത്, ശരീരത്തിലുള്ള ചലനങ്ങളെക്കൂടി എടുക്കാം. എന്നാലും കർമ്മം ചെയ്യുന്നിടത്തും കർമ്മഫലം അനുഭവിക്കുന്നിടത്തും പ്രാധാന്യം ശരീരവാക് മനസ്സുകൾക്കാണ്, അതുകൊണ്ട് അതിനെ മുഖ്യമായി സ്വീകരിച്ചുകൊള്ളണം എന്നാണ്. അതിന് ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് കാരണം. അപ്പോൾ ഇത് ഇത്രയും സൂക്ഷ്മങ്ങളായ കാരണങ്ങളായിരിക്കുന്നതുകൊണ്ട് ഒരു ജീവന് ഇവിടെ പറയുന്ന നരൻ മനുഷ്യൻ അവന് ഈ കർമ്മങ്ങളിൽ നിന്ന് അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. കർമ്മങ്ങളെ ഒഴിവാക്കുക ഒഴിവാക്കിയൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അവന് കർമ്മങ്ങളിൽ നിന്നുള്ള മോചനം അവന് ജ്ഞാനത്തിലൂടെ സാധ്യമാവും. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. ശരീരവാങ് മനോഭിരയത് കർമ്മപ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചേതേ തസ്യ ഹേതവഃ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യാകൃതബുദ്ധിത്വാത് നസ പശ്യതി ദുർമതി യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന നിപ്യതേ ഹത്വാപി സൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ശാന്തി ശാന്തി ശാന്തി.